ാണ് ചരണം എന്ന് പറയുന്നതിന് ശീലം എന്നർത്ഥം എടുക്കണം. അദ്രോഹ സർവഭൂതേഷു ക്രമണ മനസ ഗിര അനുഗ്രഹസ്ഥൻ ജ്ഞാനം ച ശീലമേതൽ. ഇഷ്ടാപൂർത്തവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഈ ശീലം വേണം. നിഷേധിക്കുന്നു കർമ്മ സംസ്കാരം എന്ന് പറയുന്നതുകൊണ്ട് ഈ ശീലത്തെ കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അതുകൂടി മനസ്സിലാക്കണം. ആണ് അനുശയ ഉപലക്ഷണാർത്ഥാവേശ ചരണശ്രുതി യഥാകാരി യഥാചാരി എന്ന് പറഞ്ഞ് രണ്ടിനും രണ്ടായിട്ടെടുക്കണ്ട. അതും ഇതിനോടുകൂടെ ചേരുന്നത് തന്നെ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ഇവിടെ അടുത്ത് ചോദിക്കുന്നത്, ശീലം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അർത്ഥമുണ്ടല്ലോ. അതുകൊണ്ട് കർമ്മ സംസ്കാരം ഇഷ്ടാപൂർത്താതെ കർമ്മങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്ന സംസ്കാരം എന്നതിനാണ് അർത്ഥം പറയുന്നത്. ശീലം കൊണ്ട് തന്നെ ഫലം ഉണ്ടാകുമല്ലോ, നല്ല ശീലം കൊണ്ട് നല്ല ഫലം. ചീത്ത ശീലങ്ങൾക്ക് ചീത്ത ഫലം എന്നുവെച്ചാൽ പുണ്യവും പാപവും അതിൽ നിന്നും ഉണ്ടാകുമല്ലോ. അതല്ല, അതിന് സമാനം പറയുന്നു, ഈ കർമ്മങ്ങളെല്ലാം ശീലത്തെ അപേക്ഷിക്കുന്നു. ഇഷ്ടാദി കർമ്മങ്ങൾ, ഇഷ്ടം പൂർത്തം ദത്തം വർണ്ണ ധർമ്മങ്ങളായും ആശ്രമധർമ്മങ്ങളായും വരുന്നതാണ്. അത് ശീലം വേണം അതിന്. അതൊക്കെ ചെയ്യുന്നതിന് ശീലത്തെ പൊതുവെ പറയാൻ എന്താണ്? സദാചാരം, സത്തുക്കളുടെ ആചാരം എന്ന് പറയാം, സത്തായ ആചാരം എന്ന് പറയാം, അത് വേണം. വർണ്ണ ആശ്രമ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് അത് ആവശ്യമാണ്. ഹേ സദാചാരഹീന കശ്ചിത് അധികൃതസ്യ, പ്രത്യേകം പറയും, ഇഷ്ടാപൂർത്താദി കർമ്മങ്ങൾക്ക് അധികാരിയായിരിക്കുന്നവനും അവൻ സദാചാര സഹിതനായിരിക്കണം. സദാചാരഹീനനായ പറ്റത്തില്ല. അത് തന്നെ ശീലം. ആചാരഹീനം പുനന്തി വേദാഹ ഇത്യാദി. ആചാരങ്ങളൊന്നും കൂടാതെ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതവന് ഗുണം ചെയ്യത്തില്ല, അതവന് പുണ്യത്തെ ഉണ്ടാക്കത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് അശുദ്ധി എന്ന് പറയുന്നത് വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും വേണം, എന്നാലേ കർമ്മം സഫലമാകത്തുള്ളൂ. സ്മൃതികളിലും പറയുന്നു, പുരുഷാർത്ഥത്വപി ആചാരസേന അനർത്ഥം പറയുന്നു. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ കർമ്മത്തിന് നേരിട്ട് കർമ്മത്തിന്റെ ഫലത്തെ കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ, യോധിഷ്ഠോമം ചെയ്താൽ ആ കർമ്മത്തിനൊക്കെ അതിൻ്റെതായ ഫലത്തെ പറയുന്നുണ്ട്. സ്വർഗം അതിന് ഹേതുവായ പുണ്യമാണ്. അത് ആചാരം കൊണ്ട്, കേവലം സ്നാനം ചെയ്തുകൊണ്ട് അത് കിട്ടത്തില്ല. കൃത്യമായി മൂന്ന് നേരവും കുളിച്ച് കുറിയിട്ടെന്ന് വിചാരിച്ച് കർമ്മത്തിൻ്റെ ഫലം കിട്ടത്തില്ല. പക്ഷെ ആചാരം എങ്ങനെയാണ്? പരമ്പരയെ ഉപകരിക്കുന്നു. പുരുഷ സംസ്കാരദ്വാര, അതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അത് പുരുഷന് വേണ്ടിയുള്ളതാണ്, എന്നുവെച്ചാൽ പുരുഷ സംസ്കാരത്തിന് വേണ്ടിയുള്ളതാണ് ആചാരം. ഈ പറയുന്ന ശീലങ്ങളെല്ലാം അതെല്ലാം പുരുഷനെ സംസ്കരിക്കും. അങ്ങനെ സംസ്കൃതനായ പുരുഷൻ കർമ്മങ്ങൾ ചെയ്യണം, അപ്പോൾ അവന് ഫലമുണ്ടാകും. ഇതാണ് ശ്രൗതവും സ്മാർത്തവുമായിട്ടുള്ള മതം. അതുകൊണ്ട് ശീലം കുളിച്ചു അതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുളിയും വേണം. അതുകൊണ്ട് കർമ്മങ്ങളെല്ലാം നേരെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഫലം കിട്ടേണ്ടതാണല്ലോ, ആചാരങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞ ആചാരഹീനം. ആചാരമില്ലാത്തവന് പുണ്യം കിട്ടില്ല എന്ന് പറഞ്ഞാലോ? ആചാരങ്ങൾ, ഇത് എല്ലാ കാര്യങ്ങളും വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും എല്ലാത്തിനും പൊതുവായ നിയമം. ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ അത് പാലിച്ചേ മതിയാവും. കുളിച്ചാലെന്ത്, കുളിച്ചില്ലെങ്കിൽ എന്ത്, ജപിച്ചാൽ പോരെ, എൻ്റെ മനസ്സ് അവിടെ തന്നെയാണ്, ഭഗവാനിലാണ് ഇരിക്കുന്നത്, കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അത് കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യങ്ങളും അസൗകര്യങ്ങളും അനുസരിച്ച് നമ്മളതിനെയൊക്കെ വ്യാഖ്യാനിക്കും. കുളിക്കാനുള്ള മടിയുണ്ടെങ്കിൽ വിചാരിക്കും, കുളിച്ചില്ലെങ്കിലും സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കും. കുളിക്കാൻ വെള്ളമില്ലെങ്കിലും വിചാരിക്കുമോ, കുളിച്ചില്ലെങ്കിലും എന്താ സ്വർഗത്തിന് കുഴപ്പം, എൻ്റെ പ്രവൃത്തി നല്ലതല്ലേ പോരാ എന്നാ പറയുന്നു. വൈദികവും സ്മാർത്ഥവുമായ മാർഗത്തെ ആണ് അവലംബിക്കുന്നതെങ്കിൽ അതിൻ്റെ വിധികളനുസരിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ പിന്നെ വിധികളൊക്കെ വ്യർത്ഥമാകും. അത് അനുസരിച്ച് മതിയാവും, അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോകരുത്. വേറെ എന്തെല്ലാം പണിയുണ്ട്, പണിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിധി അനുസരിച്ച് പോകണം, അല്ലെങ്കിൽ ആ പണിക്ക് ഇറങ്ങരുത്. വേറെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ആചാരഹീനം, ശീലഹീനമായവന് ഒരു രക്ഷയില്ല. ഇത് മുഖ്യമായ സിദ്ധാന്തമാണ്. അതിന്റെ ഡോസ് കുറച്ച് കുറവായിരിക്കും, ആവശ്യത്തിന് കിട്ടത്തില്ല. എത്രയാണോ കിട്ടേണ്ടത് അത് കിട്ടില്ല. അതാണ് ആ ആചാരത്തിൽ വരുന്ന ഹീനത ഫലത്തിനും വരും, മുഴുവൻ ഫലം കിട്ടത്തില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് ഇതിൽ നോക്ക് മനസ്സിലാക്കാം. ഹീനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു, ന്യൂനത കുറവ്, അതിനാണ് ഹീനമെന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനത വരും. അതാണ് പുരുഷാർത്ഥത്വേവി ആചാരസ്യ ആനർത്ഥക്യം. ആചാരങ്ങളെല്ലാം പുരുഷാർത്ഥമാണ് എന്നുവെച്ചാൽ പുരുഷ സംസ്കാരാർത്ഥമാണ്. പുരുഷന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ ബാഹ്യവും ആന്തരികവുമായ ശൗചാദികളെ കൊണ്ട് പുരുഷന് സംസ്കാരം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ പുരുഷന്റെ അന്തക്കരണത്തിൽ സംസ്കാരം ഉണ്ടാകണം. അതിനാണ് ചിത്തശുദ്ധി എന്നും മറ്റും പറയുന്നു. ആ ശുദ്ധി വേണം. അത് ബാഹ്യശുദ്ധി പോലെ പ്രധാനമാണ്. ആന്തരിക ശുദ്ധി ആന്തരിക ശുദ്ധി പോലെയാണ് ബാഹ്യശുദ്ധി. അത് ചില ചോദിക്കും, ജലമില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയോ മരുഭൂമിയിലും മറ്റും എന്ന് ചോദിക്കും. നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഈ മരുഭൂമിയിലും മറ്റും ജീവിക്കുന്നവർ ശൗചത്തിൻ്റെ കാര്യത്തിൽ ഈ വെള്ളമുള്ള ആൾക്കാരെക്കാളും മുമ്പിലാണ്. അവർ ശൗചത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. വെള്ളമില്ലാതെ, വെള്ളമില്ലെങ്കിൽ അവർ മണലുകൊണ്ട് ശൗചം ചെയ്യും. പക്ഷെ അതിൽ വളരെ നിഷ്ഠയാണ് അവർ. വെള്ളമുള്ള ആൾക്കാരെ പോലെയല്ല. അവരുടെ അവരുടെ ആചാരങ്ങളെക്കുറിച്ച് പഠിക്കും മനസ്സിലാവും. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളാണ് വലിയ ആചാരത്തിൽ വലിയ ശുദ്ധിയുള്ളവർ, ശുദ്ധിയിൽ വലിയ നിഷ്ഠയുള്ളവർ. അങ്ങനെയല്ല. ജലമുള്ള സ്ഥലത്ത് വസിക്കുന്നവരെക്കാളും മണലാരണ്യത്തിൽ വസിക്കുന്നവർക്ക് വളരെ ശുദ്ധി കൂടുതലാണ്. അതിനവർക്ക് സ്മൃതികളുണ്ട്, എങ്ങനെ ശൗചം നിർവഹിക്കണം. അതെല്ലാം അവർ ഇവിടെയുള്ളവരെക്കാളും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവരത് കർശനമായി പാലിക്കാൻ ശ്രമിക്കും. പൊതുവെ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളാണ് ശ്രേഷ്ഠന്മാരെന്ന്. ഒരിക്കലുമല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രേഷ്ഠന്മാരായി, പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ശ്രേഷ്ഠന്മാരാണ്. പുരുഷാർത്ഥത്വേദി പറയുന്നു, ഇതെല്ലാം ഈ ആചാരങ്ങളും മറ്റും പുരുഷ സംസ്കാരം അതിനു വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ആചാരസിന്ന് അനർത്ഥിക്കും, ആചാരം വ്യർത്ഥമല്ല. എന്നുവെച്ചാൽ എന്താ പറയുന്നത്, അതുകൊണ്ട് അത് മുഖ്യമായ ഫലത്തിന് സഹായിക്കാത്തതല്ല എന്നാണ് നാനർത്ഥിക്കുക എന്ന് പറയുന്നത്. പുരുഷാർത്ഥമാണെങ്കിലും വ്യർത്ഥമല്ലെന്ന് പറഞ്ഞാൽ എന്താ, പുരുഷാർത്ഥമാണെന്ന് പറയുമ്പോൾ തന്നെ അത് വ്യർത്ഥം ആകില്ലല്ലോ. അതിൻ്റെ താല്പര്യം ഇതാണ്, അത് പുരുഷ സംസ്കാരദ്വാര പരമമായ ഫലത്തിന് അത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാക്യത്തിന് വളരെ പ്രശസ്തി ഉണ്ടായത്. ആചാര്യന്മാരെല്ലാം പലയിടത്തും ഉദ്ധരിക്കുന്നതാണ്, ആചാരഹീനം ന പുനന്തി വേദാഹ. അതുകൊണ്ട് പൊതുവെ ഒരു ധാരണ, കുളിച്ചാലെന്ത്, കുളിച്ചില്ലെങ്കിലെന്ത്, ചെയ്താലെന്ത് ചെയ്ത്, ഇങ്ങനെ പറയുന്ന ഒരു ധാരണയുണ്ട്. ഒരുതരം ഉദാസീനത, അലസതയൊക്കെ കൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വ്യാഖ്യാന സാമർഥ്യം കൊണ്ട്, കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ സൗകര്യത്തിനും കാലവും നേരവുമൊക്കെ കൊണ്ട് വ്യാഖ്യാനിച്ച് അനുകൂലമാക്കാൻ നമ്മൾ മിടുക്കന്മാരാണ്. പക്ഷെ അത് ശരിയല്ല. നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് തന്നെ പോകണം. നമ്മുടെ സൗകര്യത്തിന് അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ സദുദ്ദേശ്യം അതിനെ മാറ്റാൻ പാടില്ല. ഇഷ്ടാദോഹി കർമ്മജാതേ ഫലം ആരംഭമാണേ തദപേക്ഷയേവ ആചാരഹ തത്രൈവ കഞ്ചിത് അതിശയം ആരംഭിച്ചത്. ഇഷ്ടാദോഹി കർമ്മജാതേ ഫലം ആരംഭമാണേ, കർമ്മങ്ങളെല്ലാം ഫലത്തെ കൊടുക്കാൻ തയ്യാറാകുന്നു. ഇഷ്ടാദി കർമ്മങ്ങൾ തദപേക്ഷ ഏവ ആചാര, ആചാരം എന്ത് ചെയ്യുന്നു, അതിനെല്ലാം അപേക്ഷിക്കുന്നു. ആചാരം എന്ന് പറഞ്ഞാൽ തത്രൈവ കഞ്ചിത് അതിശയം ആരംഭ, ഒരു വിശേഷത. ഒരു വിശേഷതയെ കൊടുക്കുന്നു സംസ്കാരം, അതാണ് വിശേഷം. അതിശയം എന്ന് പറയുന്നത്, അതിശയം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥമല്ല. മലയാളത്തിൽ അതിശയം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നാണ്. സംസ്കൃതത്തിൽ അതിശയം എന്ന് പറഞ്ഞാൽ അതല്ല, ആധിക്യം, വിശേഷത. ആധിക്യം കൊണ്ട് അത്ഭുതം ഉണ്ടാകാം. അതുകൊണ്ട് മലയാളത്തിലെ അർത്ഥം ശരിയല്ല എന്ന് പറയാൻ പാടില്ല. ശരി തന്നെയാണ് അതിശയം എന്ന് പറഞ്ഞാൽ. അധികം കൊണ്ട് അത്ഭുതം തോന്നുന്നു, അതുകൊണ്ട് അത്ഭുതം എന്നൊരു അർത്ഥം തോന്നും. പക്ഷെ ഇവിടെ ആ വിശേഷത എന്നുള്ള അതും ഒരു വിശേഷതയെ കൊടുക്കുന്നു. ചിലപ്പോൾ മലയാളത്തിലെ സംസ്കൃതത്തിലെ അർത്ഥം തന്നെ മലയാളത്തിൽ വേണമെന്ന് ചില മുറി വിദ്വാൻമാർക്ക് നിർബന്ധമുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. കർമ്മച സർവാർത്ഥകാരീതി ശ്രുതി സ്മൃതി പ്രസിദ്ധി. സർവാർത്ഥത്തെയും നൽകുന്നതാണ് കർമ്മം എന്ന് പറഞ്ഞാൽ മോക്ഷം ഉൾപ്പെടെയുള്ള എല്ലാത്തെയും പരമ്പര എല്ലാം തരുന്നതാണ് കർമ്മം. ശുദ്ധി സ്മൃതി പ്രസിദ്ധി പരമ്പരയായി മോക്ഷത്തിനും. തസ്മാത് കർമ്മൈവ ശീലോപലക്ഷിതം അനുശയഭൂതം യൂന്യാപത്തോ കാരണമിതി കർഷ്ണാജനേർമ്മം. അതുകൊണ്ട് കർഷ്ണാജനിയുടെ അഭിപ്രായം ശരി തന്നെയാണ്. ശീലമെന്ന് പറഞ്ഞാലും ആ കർമ്മ സംസ്കാരത്തെ എടുത്താണ്. തസ്മാത് കർമ്മൈവ ശീലോപലക്ഷിതം അനുശയഭൂതം, അനുശയരൂപത്തിലുള്ള ആ കർമ്മത്തെ തന്നെയാണ് ശീലം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഉപലക്ഷണമായി യൂന്യാപത്തു കാരണം ജന്മത്തിന്, ആപത്തി എന്ന് വെച്ചാൽ പ്രാപ്തി, യൂന്യാപത്തി എന്ന് വെച്ചാൽ ജന്മപ്രാപ്തി. കാരണം ഇനി കർഷ്ണാജിനേഹി മതം മഹർഷിയുടെ അഭിപ്രായം അതാണ്. നഹി കർമ്മണി സംഭവതി ശീല യൂന്യാപത്രയുക്ത. കേവലം ശീലം കൊണ്ട് മാത്രം പറ്റില്ല. ഒരു ഫലത്തിന് ഏത് കർമ്മത്തെയാണോ വിധിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്ത് ആ ഫലത്തെ നേടുക. കൃത്യമായി കുളിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സത്യം അതാണ്. നഹി കർമ്മണി സംഭവതി, കർമ്മം സംഭവിക്കാമെന്നിരിക്കെ ശീലാദ് യോന്യാപത്തി, അങ്ങനെയുള്ള ആചാരങ്ങളെ കൊണ്ട് ജന്മം അത് നയുക്ത, അത് ശരിയല്ല. നഹി പദ്ഭ്യാം പലായുധം പാരയമാണോ ജാനുഭ്യാം രഹിമിതം അർഹതീതി. കാട്ടിപ്പോയി പുലി മുമ്പിൽ വന്ന് ചാടി, കാലുള്ളവനാണെങ്കി എന്ത് ചെയ്യും? അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കും, അല്ല മുട്ടിലിഴഞ്ഞ് രക്ഷപ്പെടാൻ ആരും നോക്കത്തില്ല, അത് ആരും ചെയ്യത്തില്ല, അവൻ ഓടി തന്നെ രക്ഷപ്പെടും. അതാണ്, അതുപോലെയാണ് കർമ്മവും ശീലവും. കർമ്മം കൊണ്ട് കാര്യങ്ങൾ സാധിക്കാമെന്നിരിക്കുക, ശീലം കൊണ്ട് സാധിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. കർമ്മത്തിന് കർമ്മം തന്നെ വേണം, ശീലം കൂടെ ഇരുന്നോട്ടെ എന്നാണ്. ആണ് നഹി പദ്ഭ്യാം പലായുധം പാരയമാണഹ സമർത്ഥ, കാര്യങ്ങളെ കൊണ്ട് ഓടാൻ സാമർഥ്യമുള്ളവൻ. ജാനുഭ്യാം രംഹിതം മുട്ടുകൊണ്ട് എഴയുക എന്നതിന് തയ്യാറാകത്തില്ല അർഹതി എന്നർത്ഥം. കർമ്മത്തിന് കർമ്മം തന്നെ വേണം. അതുകൊണ്ട് തന്നെ അദ്വൈതികൾ കർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർമ്മത്തിനും സ്വർഗത്തിനും നരകത്തിനും ഒന്നും ഒന്നിനും ഉപേക്ഷ വിചാരിക്കുന്നു, പിന്നെ അതൊന്നും പരമാർത്ഥമല്ല എന്നേ പറയുന്നുള്ളൂ. കർമ്മണി സംഭവതി എന്ന് വെച്ചാ ഭൂധാതുവിന്റെ അർത്ഥം എന്താണ്? സത്ത എന്നുണ്ടെങ്കിലും ഒന്നിന്റെ സത്തയെക്കുറിച്ച് പറയാം. അപ്പോ കർമ്മത്തിന്റെ സത്ത ഉള്ളപ്പോ എന്ന് വെച്ചാൽ കർമ്മം ഉള്ളപ്പോ, കർമ്മം ഉണ്ടായിരിക്കെ സതിസപ്തമി. അപ്പൊ അതെല്ലാം എടുക്കണം. കർമ്മം അനുഷ്ഠിക്കാമെന്നിരിക്കെ, കർമ്മം വിധിച്ചിരിക്കെ, കർമ്മം നിലനിൽക്കെ, എല്ലാ അർത്ഥവും അതിൽ വരും. സത്യമാണ് എൻ്റെ അർത്ഥം. സുഹൃത ദുഷ്കൃതയെ ഏവേദി തു ബാദരി. ഇനി ബാദരി ആചാര്യന്റെ അഭിപ്രായം പറയണം. ബാദരിസ്തു ആചാര്യ സുഹൃത ദുഷ്കൃതേവ ചരണ ശ്രദ്ധേന പ്രത്യയ്യേതീരുമൻ. ബാദരി കുറച്ചുകൂടി മുമ്പോട്ട് പോയി ചിന്തിക്കുന്ന ആളാണ് എല്ലാവരും. ബാദരി പറയുന്നത് ഈ ചരണശബ്ദം കൊണ്ടും സുഹൃത ദുഷ്കൃതങ്ങളും നടത്താൻ മതി, പുണ്യപാപ കർമ്മങ്ങൾ അതിന്റെ അനുശയമം നടത്താൻ മതി. ബാദരിസ്തു ആചാര്യ സുഹൃത ദുഷ്കൃതേവ ചരണശബ്ദേന പ്രത്യയ്യേതെ ഇതി മന്യത്തെ, ഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ചരണം അനുഷ്ഠാനം കർമ്മ ഇതി അനുഷ്ഠാന്തരം. ചരണം എന്ന് പറഞ്ഞാൽ കർമ്മ, അനുഷ്ഠാനം എന്നത് ചര എന്ന് പറയുന്നത് ധർമ്മം ചരതി എന്ന് പറഞ്ഞാൽ അനുതിഷ്ഠതി എന്നാണ്, അനുഷ്ഠാനം. അപ്പൊ ചരണമെന്ന് പറഞ്ഞാൽ സ്വഭാവം എന്നുള്ള അർത്ഥമല്ല, അനുഷ്ഠാനം എന്നുമില്ല. ചരണം അനുഷ്ഠാനം കർമ്മ ഇതി അനർത്ഥാന്തരം എന്ന് വെച്ചാൽ പര്യായം. തഥായി അവിശേഷീണ കർമ്മ മാത്രമേ ചരതി പ്രയുജ്യമാണോ ദൃശ്യം. സാമാന്യമായി ചരഗതു എന്ന് പറയുന്ന ധാതു ആചാരം എന്ന് പറഞ്ഞ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. അവിശേഷണ കർമ്മം മാത്രേ, അത് ഏത് കർമ്മം എന്നുള്ളതല്ല, കർമ്മം കർമ്മം മാത്രം എന്ന് വെച്ചാൽ കർമ്മ സാമാന്യം പര്യായം. അർത്ഥാന്തരം, അർത്ഥാന്തരമല്ല. അർത്ഥാന്തരം എന്ന് വെച്ചാൽ അന്യ അർത്ഥം അർത്ഥാന്തരം, അർത്ഥാന്തരം അനർത്ഥാന്തരം. അന്യതർത്ഥം എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം, മറ്റൊരു കാര്യം അല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്ന് വെച്ചാൽ പര്യായം. യോഹി ഇഷ്ടാദി ലക്ഷണം പുണ്യം കർമ്മ കരോതി തം ലൗകിക അജക്ഷതയെ ധർമ്മം ചരിത്തിയേഷ മഹാത്മാ. പറയുന്നു യോഹി ഇഷ്ടാദി ലക്ഷണം പുണ്യം കർമ്മ കരോതി, ആരാണോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്, ഇഷ്ടാദി രൂപത്തിലുള്ള ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ, അത് നമ്മൾ മുമ്പ് പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. പുണ്യത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ, ചെയ്യുന്നവന് പുണ്യത്തെ കൊടുക്കുന്ന കർമ്മങ്ങൾ, അതിൻ്റെ വിധിപ്രകാരം ചെയ്താലേ പറ്റൂ. തം ലൗകിക അജക്ഷതെ ധർമ്മം ചരത്തി യേശ മഹാത്മാ. ലൗകികന്മാർ പറയുന്നു യേശ മഹാത്മാ ധർമ്മം ചരത്തി, ഈ മഹാത്മാവ് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. മഹാത്മാന്ന് പറഞ്ഞ ഇത്തരം പുണ്യകർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യുന്നവരെയാണ് എന്ന് പറയുന്നു. അവിടെ ധർമ്മം ചരതി എന്ന് പറഞ്ഞാൽ ധർമ്മം അനുഷ്ഠിക്കുന്നു എന്നാണ് ആചാരോപിച്ച ധർമ്മവിശേഷ ഏവ. ആചാരം എന്ന് പറയുന്നു വിശേഷമായ ധർമ്മമാണ്, പ്രത്യേക ധർമ്മമാണ്. ഭേദവ്യവദേശസ്തു കർമ്മചരണയോർ ബ്രാഹ്മണ പരിപ്രാജക ന്യായേനാപ്യുപപദ്ധ്യത. പക്ഷേ യഥാകാരി യഥാചാരി എന്നൊക്കെ വേറെ വേറെ പറഞ്ഞു. ചരണം കർമ്മ രണ്ടിനെയും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു നേരത്തെ ബൃഹദാരണ്യത്തിലെ ഉദാഹരണവും കാണിച്ചു. എന്താ അങ്ങനെ പറഞ്ഞത്? അത് ബ്രാഹ്മണ പരിപ്രാജക ന്യായം അനുസരിച്ച് പറഞ്ഞാണ്. ബ്രാഹ്മണ പരിപ്രാജക ന്യായം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു ഭോജനശാല ധർമ്മശാല അണ്ട് പുറത്ത് കുറെ ആൾക്കാർ കൂട്ടം കുടിയിരിക്കുകയാണ്. അതിനകത്ത് പരിപ്രാജകന്മാരുമുണ്ട് ബ്രാഹ്മണരുമുണ്ട്. അപ്പൊ പരിപ്രാജകന്മാരെന്ന് പറഞ്ഞാൽ ദണ്ഡിസ്വാമിമാർ. ദണ്ഡിസ്വാമിമാരെന്ന് വെച്ചാൽ ബ്രാഹ്മണർ മാത്രമേ ദണ്ഡിസ്വാമിമാരാകാറുള്ളൂ, ബ്രാഹ്മണന് മാത്രമേ അങ്ങനെയുള്ള പരിപ്രാജകത്വം വിധിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരാൾ പറയുകയാണ് ബ്രാഹ്മണാഹ ഭോജ്യന്താം, ആ ബ്രാഹ്മണരെ എല്ലാം ഭക്ഷണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം നിൽക്കുന്ന മറ്റ് പരിപ്രാജകന്മാർ ബ്രാഹ്മണരല്ല എന്നല്ല, ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരല്ല എന്നല്ല, അവരും ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ പിന്നെ എന്തിനാ ബ്രാഹ്മണാഹ ഭോജ്യന്താം എന്ന് പറഞ്ഞത്? പരിപ്രാജക ഇതര ബ്രാഹ്മണന്മാർ എന്നുള്ള അർത്ഥത്തിലാണ്. പരിപ്രാജകരവിടെ നിൽക്കട്ടെ, പരിപ്രാജക ഇതര ബ്രാഹ്മണന്മാർ കഴിക്കട്ടെ എന്നാണ്. ഇതാണ് ബ്രാഹ്മണ പരിപ്രാജക ന്യായം. ബ്രാഹ്മണ പരിപ്രാജക ന്യായം അനുസരിച്ച് ബ്രാഹ്മണനും പരിപ്രാജകനും ബ്രാഹ്മണനാണെന്ന് വെച്ചാൽ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവിടെ ബ്രാഹ്മണ എന്ന് പറഞ്ഞിടത്ത് പരിപ്രാജക ഇതര ബ്രാഹ്മണൻ എന്നർത്ഥം. അതുപോലെ യഥാചാരി യഥാകാരി എന്ന് പറയുന്നിടത്ത് ആചരണവും കർമ്മവും ഒന്ന് തന്നെ എങ്കിലും യഥാകാരി എന്ന് പറയുന്നത് എന്താണ്? ആചാര ഭിന്നമായ കർമ്മങ്ങൾ, അത് കർമ്മമല്ല എന്നതിനർത്ഥമല്ല, അതും കർമ്മം തന്നെ. ഇതാണ് ബ്രാഹ്മണ പരിപ്രാജകന്യായം, ലൗകിക ന്യായം എന്ന് പറയുന്നത്. അതാണ് ഭേദവ്യപദേശം. അങ്ങനെയാ വരുന്നു, ഒന്നിനെ തന്നെ ഭിന്നമായി ഉപദേശിക്കുക. ശാസ്ത്രത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള യുക്തികൾ ഉപയോഗിക്കും. അതാണ് ഭേദവ്യപദേശം എന്ന് പറയുന്നത്. കർമ്മചരണയോ ബ്രാഹ്മണ പരിവ്രാജക ന്യായേന അഭ്യബോധ്യത. ആ ബ്രാഹ്മണ പരിവ്രാജക ന്യായം അനുസരിച്ച് മനസ്സിലാക്കണമെന്നത്. തസ്മാത് രമണീയ ചരണ പ്രശസ്ത കർമാണ കപൂയ ചരണാഹ നിന്ദിത കർമാണ ഇതി നിർണയ. അതുകൊണ്ട് രമണീയ ചരണാഹ എന്ന് പറഞ്ഞാൽ അത് ശീലം എന്നർത്ഥം എടുക്കേണ്ട പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർ, വിഹിത കർമ്മങ്ങൾ, അതാണ് പ്രശസ്ത കർമ്മങ്ങളെന്ന്. കപൂയ ചരണാഹ എന്ന് പറഞ്ഞാൽ നിന്ദിത കർമ്മങ്ങൾ ചെയ്യുന്നവരെന്നർത്ഥമുള്ളൂ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച്, അതായത് തിരിച്ചു വരുമ്പോൾ ശേഷിക്കുന്ന കർമ്മം ഏതാണ്, ശേഷിക്കുന്നുണ്ടോ, പിന്നെ അവിടെ കർമ്മം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് ഇതുവരെയും ചർച്ച ചെയ്തത്. എന്തിനു വേണ്ടി? വിരക്തി ഉണ്ടാകാൻ വേണ്ടി. ഇതിനോടെല്ലാം മൊത്തത്തിലൊരു വിരക്തി വരണം, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിനോടും ഒരു വിരക്തി വരും. ഇനി കുറച്ചുകൂടി ഇങ്ങനെ പോകും. അടുത്ത് പറയുന്നു, അനിഷ്ടാദി കാരണമപി ചശ്രുത്വം. ഇപ്പൊ പുണ്യത്തെക്കുറിച്ചല്ലോ ആണല്ലോ പറഞ്ഞത്, നമ്മളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊരു വിചാരം പലർക്കും ഉണ്ടാവും. അതിന് സമാധാനം പറയുന്നു. ഇഷ്ടാധികർമ്മ ചന്ദ്രമസം ഗച്ഛന്തി ഇത്യുക്തം. ഇഷ്ടാധികർമ്മങ്ങൾ ചെയ്യുന്നവർ ചന്ദ്രലോകത്തെ പ്രാപിക്കും. എന്ന് പറഞ്ഞു. ഈ ചന്ദ്രലോകം എന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ പറയും, ഈ കാണുന്നത് തന്നെ ചന്ദ്രലോകം എന്ന് പറയും. മേളിലോട്ട് നോക്കിയാൽ കാണുന്ന തിളങ്ങുന്ന അത് തന്നെ ചിലയിടത്ത് പറയും. അങ്ങനെയല്ല, അതൊരു സൂക്ഷ്മ ലോകമാണെന്നും പറയും. ഏതു ഇതരേ അനിഷ്ടാധികർണ തേപിക്കും ചന്ദ്രമസം ഗച്ഛന്തി ബുധന ഗച്ഛന്തി ഇരിക്കുന്നത്. ശരി, അനിഷ്ട ചെയ്യുന്നവർ എന്ന് വെച്ചാൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും നേരെ ചന്ദ്രലോകത്ത് പോകുമോ ഇല്ലയോ? അതാണ് ഏതു ഇതരേ അനിഷ്ടാധികാരണ. അതാണ് സൂത്രം. അനിഷ്ടാധികരണമപിച്ച ശ്രുതം എന്ന് പറയുന്നത്. കിം ചന്ദ്രമസം ഗച്ഛന്തി ഉത്തന ഗച്ഛന്തി, അവരും ആ ലോകത്ത് പോകുന്നുണ്ടോ ഇല്ലയോ? തത്ര താവത അപൂർവക്ഷി പറയുന്നത് എന്താണ്? ഇഷ്ടാധികാരണ ഏവ ചന്ദ്രമസം ഗച്ഛന്തി ത്യതന്ന, പുണ്യം ചെയ്യുന്നവർ മാത്രമേ ആ ലോകത്ത് പോകുന്നില്ല. അകസ്മാത് എന്തുകൊണ്ട്? ഏതോ അനിഷ്ടാധികാരണമപി ചന്ദ്രമണ്ഡലം ഗന്ധവ്യുത്വേന ശ്രുതം. പാപം ചെയ്യുന്നവരെങ്ങനെ അവിടെ പോകുന്നു? പക്ഷെ അങ്ങനെ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അതാ മനസ്സിലാക്കേണ്ടത്. അനിഷ്ടാധികാരണമപി പാപം ചെയ്യുന്നവരും ചന്ദ്രമണ്ഡലം ചന്ദ്രമണ്ഡലത്തിൽ ഗന്ധവ്യത്വേന ശ്രുതം, അവരും പോകേണ്ടവരാണ്, അവർ അതുവരെ പോയേ മതിയാവും എന്നാണ്. തഥാഹി അവിശേഷീണ കൗശീതകിന സമാമനന്തി. കൗശീതകി ശാഖക്കാർ പറയുന്നു എന്താണ്? ഈ വൈകി അസ്മാൻ ലോകാത് പ്രേന്തി ചന്ദ്രമസമീപത്തെ സർവേ ഗച്ഛൻ. ഈ ലോകത്ത് നിന്ന് ആരെല്ലാം മരിച്ചിട്ട് പോകുന്നു? എല്ലാവരും ചന്ദ്രലോകത്തിൽ തന്നെ പോകുന്നു. സ്പഷ്ടമായി പറഞ്ഞിരിക്കുകയല്ലേ? അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, എവിടെ പോകുന്നു എന്നുള്ളതാണ്. അതിനേക്കഴിച്ച അസ്മാൻ ലോക പ്രയന്തി ലോകത്ത് നിന്ന് പോകുന്നവർ, പ്രയാണം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് പോവുക. ചന്ദ്രമസമീപത്തെ സർവേ ഗച്ഛന്തി, അവരെല്ലാവരും പുണ്യോ പാപോ എന്നൊന്നും അവിടെ പറയുന്നില്ല. ദേഹാരംഭോ വിജപുനർജായമാനാന്താന്തരേണ ചന്ദ്രപ്രാപ്തി അകൽപ്പതേ. അവിടെ പോകുന്നതിനെ കുറിച്ച് പഞ്ചാഗ്നി വിദ്യയിൽ ഇതിനെക്കുറിച്ച് ചാന്തോക്യത്തിലാണ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മസൂത്രത്തിൽ കൂടുതലും ചാന്തോക്യത്തിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അവിടെ ദേഹാരംഭം, ഇവിടുത്തെ ആഹൂതികൾ, അത് അപ്മയമായ ജലമയമായ ശരീരത്തെ അവിടെ ഉണ്ടാക്കുന്നു എന്നൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് അവിടെ ചെന്നാലേ ആ ശരീരം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. ദേഹാരംഭോവി ദേഹോത്പത്തി പുനർജായമാനാനാം. പുനർജായമാനം എന്ന് വെച്ചാൽ ഇവിടെ മരിച്ചിട്ട് അവിടെ ജനിക്കുന്നവർക്ക് നാന്ദ്രേണ ചന്ദ്രപ്രാപ്തി മകൽപ്പതി. അവിടെ പോകാതെ എങ്ങനെ ശരീരം ഉണ്ടാകും? അപ്മയമായ ശരീരം ഉണ്ടാകണ്ടേ? പഞ്ചമ്യാം ആഹൂതോ ഇതി ആഹൂതി സംഖ്യ, അതും പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തെ ആഹൂതി എന്നാണ്. അങ്ങനെ ആഹൂതിയുടെ കർമ്മങ്ങൾ പറഞ്ഞു. പർജന്യം ഇങ്ങനെ വരുന്നു, വൃഷ്ടിയാകുന്നു, അത് പുരുഷന്റെ രേതസ്സാകുന്നു, സ്ത്രീയിൽ പതിക്കുന്നു, ഇങ്ങനെയെല്ലാം പറഞ്ഞു. അഞ്ചാമത്തെ ആഹൂതിയാണ് സ്ത്രീയിൽ സംഭവിക്കുന്നത്, അവിടെ ഗർഭം സംഭവിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അവിടെ ശരീരം ഉണ്ടായില്ലേ പറ്റും? മുമ്പ് ചർച്ച ചെയ്തതാണ് പഞ്ചമി ആഹൂതവും ഇത്യാഹൂതി സംഖ്യാ നിയമമാണ്. തസ്മാത് സർവേവ ചന്ദ്രം ആസീദേവി. എല്ലാവരും ചന്ദ്ര ലോകത്ത് പോയിക്കോട്ടെ, എന്താ നഷ്ടം? ഇഷാധികാരണം ഇതരേഷാഞ്ച സമാനഗതത്വം നയുക്തമിതി. അതെങ്ങനെ ശരിയാകും? പുണ്യം ചെയ്യുന്നവരും പാപം ചെയ്യുന്നവരും സ്വർഗലോകത്ത് പോകുന്ന എങ്ങനെ ശരിയാകും എന്നാണ്. ഇഷ്ടാധികാരണം ഇതരേഷാം അനിഷ്ടകാരികൾ സമാനഗതിത്വം തുല്യഗതിത്വം നയുക്തമിതി എന്ന ഇതരേഷാം ചന്ദ്രമണ്ഡലേ ഭോഗാപ. വ്യത്യാസമുണ്ട്. പോകുന്ന കാര്യവും പറഞ്ഞുള്ളൂ. ചന്ദ്രമണ്ഡലത്തിൽ ചെന്നാൽ അവർക്കവിടെ ഒരു സുഖവും കിട്ടത്തില്ല. അവിടെ പോയി ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു പോരേണ്ടി വരും എന്നാ പറയുന്നു. എത്തി നോക്കാൻ മാത്രമേ പറ്റൂ, പക്ഷെ പോവേണ്ടി വരും. അത് വലിയൊരു ശിക്ഷയാണല്ലോ. അവിടെ ചെന്ന് എല്ലാ സുഖഭോഗങ്ങളെയും ദൂരെ നിന്ന് കണ്ടിട്ട് ഒന്നും അനുഭവിക്കാൻ വയ്യാതെ തിരിച്ചു പോരുത്, ഭയങ്കര ശിക്ഷയാണ്. ഷുഗർ ഉള്ളവർക്ക് മധുരം കഴിക്കാൻ പറ്റാത്ത പോലും ഒരനുഭവമായിരിക്കും. എല്ലാം കാണുമ്പോൾ ആഗ്രഹം തോന്നും, പക്ഷെ എന്ത് ചെയ്യാം, കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരവസ്ഥയാണ്. അതും നരക അനുഭവം തന്നെ എന്നാണ്. സംയമനേതു അനുഭൂയ ഇതരേഷാം ആരോഹ അവരോഹു തദ്ഗതി ദർശന ശബ്ദ പക്ഷം വ്യാവർത്തേരി. പൂർവപക്ഷം പൂർണ്ണമായും അനുഷ്ഠാധികാരണം അപിതശ്രുതം എന്നാണ്. അനുഷ്ഠാധികാരികൾക്കും സ്വർഗപ്രാപ്തിയെ പറഞ്ഞിരിക്കുന്നു. എവിടെ തേ സർവേ ഗച്ഛന്തി പൂർവപക്ഷം ആണ് പറയുന്നത്. ശബ്ദ പക്ഷം വ്യാവർത്തെ സിദ്ധാന്തം പറയുന്നു. നേത സർവേ ചന്ദ്രമസം ഗച്ഛന്തി, എല്ലാവരും ചന്ദ്രലോകത്തിൽ പോകുന്നു സ്വർഗത്തിൽ പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. നേതസ്തി സർവേ ചന്ദ്രമസം ഗച്ഛന്തി, അത് ശരിയല്ല. പിന്നെ യമലോകൻ അവിടെ നരകവും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ട്? അതിന്റെ ഉപയോഗം തോന്നുന്നു. ഏത് തസ്മാത് എന്തുകൊണ്ട്? ഏതോ ഭോഗായവ ചന്ദ്രാരോഹണം ന നിഷ്പ്രയോജനം. എന്തുകൊണ്ട്? അവിടെ പോകുന്ന സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഭോഗായവ ചന്ദ്രാരോഹണം ന നിഷ്പ്രയോജനം. ഇത്രയും കഷ്ടപ്പെട്ട് ചന്ദ്രാരോഹണം അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് സുഖത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, നിഷ്പ്രയോജനം. നാവി പ്രത്യവരോഹായവ, മടങ്ങി വരാൻ വേണ്ടി മാത്രം ആരെങ്കിലും പോകും. പ്രത്യവരോഹം തിരിച്ചു വരിക, അതാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും പോകത്തില്ല. യഥാ കശ്ചിത് വൃക്ഷം ആരോഹതി പുഷ്പഫല ഉപാദാനായവ ന നിഷ്പ്രയോജനം നാദിപതനായവ. ആരെങ്കിലും മരത്തിൽ തെങ്ങിക്കയറുന്നു, മരത്തിൽ കയറുന്നു, വെറുതെ മേളിൽ കയറിപ്പോവും. ഇവിടെ നിന്ന് പുഷ്പഫലങ്ങളെല്ലാം നേടാൻ വേണ്ടിയിട്ടല്ല, കയറാൻ വേണ്ടി ആരും മരത്തിൽ കയറത്തില്ല. എന്താ കശ്ചിത് വൃക്ഷം ആരോഹതി, ഒരുവൻ വൃക്ഷത്തിൽ കയറുന്നത് പുഷ്പഫല ഉപാദാനായി, പുഷ്പഫലങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. പ്രയോജനം നാവി പതനായി, പ്രയോജനമില്ലാതെ പതിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി മാത്രം ആരും കയറത്തില്ല, അല്ലെങ്കിൽ താഴേക്ക് വീഴാൻ വേണ്ടി ആരും കയറാറില്ല. ഭോഗശാനുഷ്ഠാധികാരണം ചന്ദ്രമസി നാസ്തി ഇത്യുക്തം. അത് പറഞ്ഞു, ഈ അനുഷ്ഠാദികൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ള ഭോഗം സ്വർഗത്തിലില്ല. എന്തുകൊണ്ട്? അവരുടെ ഭോഗം എന്ന് പറയുന്നത് ദുഃഖമാണ്, അതവിടെ കിട്ടത്തില്ല. ഭോഗസ് അനുഷ്ഠാധികാരണം ചന്ദ്രമസി അതില്ലാന്ന് ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. തസ്മാധിഷ്ഠാധികാരണ ഏവ ചന്ദ്രമസം ആരോഹന്തി നൈതരി. അതുകൊണ്ട് സിദ്ധാന്തം ഇതാണ്, പുണ്യം ചെയ്തവനെ അവിടെ പോകാൻ കഴിയത്തുള്ളൂ. നൈതരി, പാപികൾക്ക് അവിടെ സ്ഥാനമില്ല. തേതു സംയമനം യമാലയം അവഗാഹ്യ സ്വദുഷ്കൃതാനുരൂപാം യാമീർ യാതന യാതനാം. യാതനാം എന്നാ യാതനാം അനുരൂപാഹ യാതനാഹ അങ്ങനെയും വരാം. യാതന യാതനാം യാതനെ യാതനാഹ യാതനകൾ അനുഭൂയ പുനരേവം ഏവം പുനരേവമേവം ലോകം പ്രത്യവരോഹന്തി. ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് ബഹുവനത്തിൽ പറയുന്നു. ഏതു ആരാ തേതു ആരാണോ സംയമനം യമാലയം അവഗാഹ്യ. സംയമനം എന്ന് പറയുന്നതാണ് യമന്റെ കൊട്ടാരം. യമാലയം അവഗാഹ്യ പ്രാപിച്ചിട്ട്, അവഗാഹനം ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് വിശ്രമിക്കാനൊന്നും പറ്റത്തില്ല, അതിലേക്ക് എടുത്തു ചാടണം. സ്വദുഷ്കൃതാനുരൂപാഹ യാമീഹി യാതനാഹ യമസംബന്ധിയായ യാതനാണ് യാമീഹി യാതനാഹ ആണ് യാമീർ യാതന. ദ്വിതീയ ഭവനമാണ് യാമീം യാമീ യാമീഹി യമസംബന്ധി. യമം കൊടുക്കുന്ന യാതനകളെല്ലാം അനുഭൂയ. ചിലർ പറയുമല്ലോ സ്വർഗവും നരവും ഒക്കെ ഇവിടെ തന്നെയാണ്, വേറെ സ്വർഗവും നരവുമൊന്നുമില്ല. അതല്ല, അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയും സ്മൃതിയും പുരാണവും എല്ലാം പ്രമാണമാണ്. അപ്പോൾ മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ചേ പറ്റും, അല്ലെങ്കിൽ മരണശേഷമൊന്നും ഇല്ല എന്ന് പറയുന്നത്. വ്യാവഹാരികമായി ഇതൊക്കെ ഉണ്ട്, പാരമാർത്ഥികമാണെങ്കിൽ ഇഹലോകവുമില്ല. ഇവിടെ തന്നെ സ്വർഗവും നരവും എന്ന് പറയാനും കഴിയത്തില്ല. പാരമാർത്ഥിക ദൃഷ്ടിയിലല്ല പറയുന്നു, വ്യാവഹാരികമായിട്ടാണെങ്കിൽ ഇഹലോകത്തിൻ്റെ അസ്തിത്വം പോലെ തന്നെ പരലോകമുണ്ട്, പോക്കുവരവുണ്ട്, യമദേവനുണ്ട്. യമദേവൻ അവിടെ ഇരുന്ന് ചെല്ലുന്നവരെ കഷ്ടപ്പെടുത്തും. അനുഭൂയ പുനരേവം ഏവം ലോകം പ്രത്യവരോഹന്തി. അത് കഴിഞ്ഞ് തിരിച്ച് ഈ ലോകത്തിലേക്ക് വരും. ഏവം ഭൂതോ തേഷാം ആരോഹാവരോഹോ ഭവതഹ. ഇത് ചിലർ പറയുന്നത് പഴയകാലത്ത് തന്നെ പറഞ്ഞിരുന്നു, അങ്ങനെ യമലോകവും നരകലോകവും ഒന്നുമില്ല. മനുഷ്യനെ ധാർമ്മികമായി നയിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ, അവനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാലേ അവൻ ധർമ്മം ആചരിക്കത്തുള്ളൂ. എന്നാണ് അതുകൊണ്ട് തന്നെ പൂർവമീമാംസകന്മാർ കൃത്യമായി ഒരു യമനെക്കുറിച്ചോ അങ്ങനെ ഒരു യമലോകത്തെക്കുറിച്ചോ സ്വർഗലോകത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല ഈ കർമ്മം ചെയ്യുന്നവർ. സ്വർഗകാമോ യജേത എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവിടെ എന്താണ് സ്വർഗം? അത് പരമാവധി പറഞ്ഞാൽ അവർ പറയും സ്വർഗം എന്ന് വെച്ചാൽ സുഖം. സുഖത്തിനപ്പുറം സ്വർഗം എന്താണെന്ന് പറയുന്നത്? എന്നെ ദുഃഖേന സംഭിന്നം നജഗ്രസ്തം അനന്തരം അഭിലാഷോപനീതം ച എന്നാണ് അവരെ പറയുന്നത്. എന്ന് സ്വർഗത്തെ കുറിച്ച് അവർ പറയുന്നു. സ്വ എന്ന് പറയുന്ന പദം സുഖാസ്പദമാണ്. അല്ലാതെ യമദേവനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, അത് അദ്വൈതി ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. സ്വർഗം പോലെ തന്നെ ലോകം പ്രത്യവരോഹന്തി. ആ കാലത്ത് ഇതില്ലല്ലോ. മീമാംസ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, കുമാരഭട്ടൻ, ഗുരു മുരാരി മിശ്ര. പിൽക്കാലത്ത് വന്നയാളാണ് മുരാരി മിശ്ര. ആ കാലമൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ഈശ്വരനെ അംഗീകരിക്കുന്നു. പുരാണങ്ങളുടെയൊക്കെ കാലമാണ് ഏറ്റവും ആദ്യ കാലത്ത്. കുമാരഭട്ടനും മുമ്പിലാണ് ജൈമിനി. അതിനും മുമ്പ് ആചാര്യന്മാരുണ്ടായിരുന്നു. ഈ പറയുന്ന കൃഷ്ണാജിനിയും ബാദിരിയും ഉപവർഷനും ഒക്കെ അതിനു മുമ്പേ ഉള്ളവരാണ്. അപ്പൊ അങ്ങനെ പിന്നിലോട്ട് പിന്നിലോട്ട് ചെല്ലുമ്പോൾ അത് ഏതു മുതൽ ഏതുവരെ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില സൂചനകളല്ലാതെ ഇതിനൊന്നും ഒരിക്കലും ചരിത്രമില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ ഇന്നാർ, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. പിൽക്കാലത്ത് പാശ്ചാത്യ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ഗവേഷണം നടത്തി അവർക്ക് കുറെ കാലനിർണയം ചെയ്തിട്ടുണ്ട്, ഭാരതീയരും ചെയ്തിട്ടുണ്ട്. കൃത്യമുണ്ടോ ഉണ്ട്, അത് പറയാൻ കഴിയത്തില്ല. ഏറ്റവും പ്രാചീനം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മീമാംസ സൂത്രങ്ങൾ. സൂത്രങ്ങളിൽ നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഭാഷ്യത്തിലേക്ക് വരുമ്പോൾ മാറി വരുന്നു, അതിൻ്റെ വ്യാഖ്യാനത്തിൽ വരുമ്പോൾ വീണ്ടും മാറി, അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ വരുമ്പോൾ മാറി വരുന്നു. ഇപ്പൊ ചരിത്രം കൊണ്ടുവരുന്ന മാറ്റങ്ങളാണതെല്ലാം. ആശയത്തിലും മാറ്റം വരും. മീമാംസയിൽ ഈശ്വരൻ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കാലമാറ്റം കൊണ്ട്. ദേവതകളുടെ കാര്യം അങ്ങനെ തന്നെ ഉണ്ട്. ഏത് ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ കാലഗണന കൂടി എടുക്കണം. ഏതാചാര്യൻ്റെ കാലത്താണ് എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ശങ്കരാചാര്യരുടെ കാലത്തെ അദ്വൈതമല്ല, ഒരായിരം വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ അദ്വൈതം. ഒരുപാട് മാറ്റം വന്നു. അതുപോലെ തന്നെ ഇതല്ല. ഏവം ഭൂതോ തേഷാം ആരോഹാവരോഹോ ഭവതഃ കുതഃ തദ്ഗതി ദർശന. യമ വജസരു ഉപാശുധി പ്രേതാം അനിഷ്ടാധികാരണാം യമവശ്യതാന്തര്. ഏവം ഭൂതോ തേഷാം ആരോഹാവരോഹോ ഭവതഃ. അപ്പോൾ ആരോഹാവരോഹങ്ങൾ രണ്ടു കൂട്ടർക്കും ഉണ്ട്, പുണ്യമുള്ളവന് സ്വർഗം, പാപമുള്ളവന് നരകം. കുതഃ തദ്ഗതി ദർശന, അത് ഗതി ഇവിടെ പറയുന്നുണ്ട്. തഥാ ഹി യമവചന സ്വരൂപാശ്രുതി പ്രേതാം അനിഷ്ടാധികാരണാം യമവശ്യതാം ദർശി. അപ്പൊ യമനെക്കുറിച്ച് ശ്രുതിയിൽ തീരെ പറയാതിരിക്കുന്നില്ല, കഠോപനിഷത്തുണ്ടല്ലോ, അവിടെ ഒരു യമൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ആ യമനും പറയുന്നുണ്ട്. പക്ഷെ പുരാണങ്ങളിൽ പറയുന്ന യമന്റെ വാചകങ്ങളും അവിടുത്തെ യമന്റെ വാചകങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടുത്തെ യമനെന്ന് പറയുന്നത് അവിടെ പരമമായ തത്വത്തെ ഉപദേശിക്കുന്ന ആളാണ്. ഇങ്ങനെ മനുഷ്യനായിട്ട് ചീനച്ചട്ടിയിൽ വറുക്കുന്ന ആളല്ല, ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന ആളാണ്. ആ വ്യത്യാസമുണ്ട്. അവിടുത്തെ യമൻ പോത്തിൻ്റെ പുറത്ത് കയറി വരുന്ന ആളല്ല, അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അവിടുത്തെ യമവചനം അതാണ് ഇവിടെ പറഞ്ഞത്. യമവചന സ്വരൂപാശ്രുതി, യമവചനത്തെ പോലെയുള്ള ശ്രുതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യമന്മാർ തന്നെ പലതാണ്. രുദ്രൻ എന്ന് പറയുന്നു, വേദത്തിലെ രുദ്രം വേറെ, ശിവപുരാണത്തിൽ വരുമ്പോൾ രുദ്രം വേറെ. അതുപോലെ ഇന്ദ്രനും അങ്ങനെ തന്നെ, വേദത്തിലെ ഇന്ദ്രൻ വേറെ, പുരാണങ്ങളിൽ വരുമ്പോൾ ഇന്ദ്രൻ വേറെയായി. വേദത്തിൽ ഇന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രനൊരു ശരീരമുണ്ടോ എന്നുള്ള കാര്യം പോലും നിർണയിക്കാൻ വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടിയാണത്. ഒരു അശരീരത്തെ കുറിച്ച് പുരാണങ്ങളിൽ വരുമ്പോൾ യമന്റെ അല്ല ഇന്ദ്രന്റെ വർണ്ണനകൾ ഒരുപാട്. ഇന്ദ്രൻ ആദിസുന്ദരനാണ്, ഇങ്ങനെയൊക്കെ ഇന്ദ്രനെ വർണ്ണിക്കും. ഇന്ദ്രന്റെ തലയിൽ കിരീടമുണ്ട് രാജാവിന്റെ, വ്യത്യാസമാണ്. ആണ് പറഞ്ഞത് യമ വചന സ്വരൂപാശ്രുതി എന്താണ്, എന്നെ സാമ്പരായ പ്രതിഭാതിബാലം പ്രമാദ്യന്തം വിത്ത മോഹേന മൂഢം അയം ലോകോ നാസ്തി പര ഇതിമാനി പുനർ പുനർവശം ആപദ്യതേമേ. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ ലോകമില്ല പരലോകമില്ല എന്ന് വിശ്വസിക്കുന്നവൻ ഒടുവിൽ എന്റെ പിടിയിൽപ്പെടും എന്നാ പറയുന്നത്. വൈവസ്വതം സംഗമനം ജനാന, അതും പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? വൈവസ്വതം ജനാനാം വൈവസ്വത്വം എന്ന് പറയുന്നു. ജനങ്ങളെന്ന് പറയുന്നത് ഇവിടെ പരലോകത്തിൽ പോകുന്നവർ. അവരവിടെ ചെന്ന് അവരുടെ സംഗമനം എന്ന് പറഞ്ഞാൽ സംഗമ്യം യമം, അവരവിടെ ചെന്ന് പ്രാപിക്കുന്നവനായ യമനെ എന്ത് ചെയ്യുന്നു? അവരിവിടെ ഹവിഷ ദുവസ്യത എന്ന് ബാക്കിയുണ്ട്. അവർ ഹവിസ് കൊണ്ട് അവനെ പ്രീണിപ്പിക്കുന്നു. ശ്രുതി വചനങ്ങളാണ്. ഇത്യവൻ ജാതി വഞ്ച ബഹുവേവ യമ വശ്യത പ്രാപ്തി ലിംഗം ഭവതി. ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം, വളരെയധികം ഭാഗങ്ങൾ യമ അനധീനമാണ് എന്നുള്ളതിന് ലിംഗമാണ്. അതിന്റെ സൂചനകൾ അവിടെയുണ്ട്, യമലോകത്തിൻ്റെയും മറ്റും. അതിനെ വളരെ വർണ്ണിച്ചതാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. സ്മരന്തിജ അഭിജ മനുവ്യാസ പ്രഭൃതി ശിഷ്ടാഹ സംയമനെ പുരേ യമായത്തം കപൂയ കർമ്മ വിഭാഗം സ്മരന്തി നാചികീതോ വാക്യാനാദിഷു. പുരാണങ്ങളിലും സ്മൃതികളിലും അതിനാണ് നാചികേത ഉപാഖ്യാനം വരുന്നത്. ശ്രുതിയിലുണ്ട്. അതുകൂടാതെ തന്നെ ഇതൊക്കെ വിശദമായിട്ട് പുരാണങ്ങളിലും മറ്റും ചർച്ച ചെയ്യുന്നു. അതാരാ ചർച്ച ചെയ്യുന്നത്? മനുവ്യാസപ്രഭൃതയ ശിഷ്ടാഹ, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമല്ല, മഹാഭാരതത്തിലും മറ്റും വരുന്നു. മനുവും വ്യാസനും എല്ലാം പറയും. അവിടെയാണ് ശിഷ്ടന്മാരവർ പറയുന്നതാണ് പ്രമാണം. പുരാണ പ്രസിദ്ധരായ ഋഷിമാർ അവർ പറയുന്ന എന്താണ്? സംയമനെ പുരേ, ആ സംയമന നരകത്തിൽ യമായത്വം യമനധീനമായ കപൂയ കർമ്മ വിഭാഗം, കപൂയ കർമ്മം പാപകർമ്മം, അതിൻ്റെ വിഭാഗം ഫലം, ഫല അനുഭവം. സ്മരന്തി എന്ന് വെച്ചാൽ അവരുടെ സ്മൃതികളിൽ പറയുന്നുണ്ട്. മഹാഭാരതമായാലും ശരി, മനുസ്മൃതി ആയാലും ശരി, നാചികേത ഉപാഖ്യാനാദിഷു പറയുന്നുണ്ടെന്ന്. അപ്പം നരകമുണ്ട് എന്നുറപ്പിക്കുകയാണ്. ഈ ലോകമുണ്ടോ? നരകമുണ്ട്, ഉറപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഉറപ്പിച്ചിട്ട് വേണം ജീവിക്കാൻ. നരകഭയം മനുഷ്യന് വേണം എന്ന് കരുതി പറയുകയാണ്. അഭിജ സപ്ത നരക രൗരവ പ്രമുഖാഹ ദുഷ്കൃത ഫല ഉപഭോഗ ഭൂമിത്വേന സ്മരിയന്റെ പൗരാണിക. ഈ നരകം ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല, ഏഴ് ചെറുടത്തതി കൂടുതലും പറയുന്നു. രൗരവാദി നരകങ്ങൾ, അതിൻ്റെ പേര് കേട്ടാൽ തന്നെ നമ്മൾ ഭയക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ലോ. ഇവിടെ നിങ്ങളെ എന്തിനാ പേടിപ്പിക്കുന്നു? ഈ നരകങ്ങളുടെ എല്ലാം പേര് പറഞ്ഞിട്ട് ആവശ്യമുള്ള ഒരു പുരാണങ്ങൾ വായിച്ച് നരകങ്ങളുടെ പേര് കേട്ട് തന്നെ ഞെട്ടണം. ഇത്ര ഭീകരമാണ് നരകങ്ങൾ. പിന്നെ ആ നരക വർണ്ണനയുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വറുക്കുക, പൊരിക്കുക, കരിക്കുക, ഇതെല്ലാം എന്തിനിവിടെ പറയുന്നു? സപ്തനരക രവരോഗ പ്രമുഖ ദുഷ്കൃത ഫല ഉപഭോഗ ഭൂമിത്വേന ദുഷ്കൃത ഫല ഉപഭോഗ ഭൂമിയായി സ്മരിയന്തേ പൗരാണിക ഈ പൗരാണികന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ തനിക്കും അത് സമ്മതമാണ്. അദ്വൈതിയാണ് നരകമില്ലാന്നൊന്നും പറയരുതേ. താൻ അനുഷ്ഠാദികാരണ പ്രാപ്നുവന്തി അനുഷ്ഠാദി കർമ്മങ്ങൾ ചെയ്യുന്നവരവിടെ പ്രാപിക്കും. ബുദ്ധസ്ഥേ ചന്ദ്രം പ്രാപ്നുവരിക്കും. പിന്നെ ഇതിനവര് സ്വർഗത്ത് പോകുന്നു. നരകം അവർക്കുണ്ടല്ലോ പോകാൻ. ഇല്ലെങ്കിൽ ശരി, സ്വർഗം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിക്കാം. അവർക്ക് പോകാൻ ഇടമുണ്ട്. കുതസ്ഥേ പിന്നെ എന്തിനാണ് ചന്ദ്രം പ്രാപ്നു? അവരെന്തിന് ചന്ദ്രലോകത്ത് പോകണം എന്നാണ് എത്തിയ അഭിപ്രായം. നന് വിരുദ്ധമിതം യമായത്ത യാതനാഹ പാപകർമാണ അനുഭവന്തീരി. അവിടെ വേറൊരു ഇനിയിപ്പോ പുരാണത്തിലേക്ക് പോവുകയാണ്. ആവശ്യം വന്നു കഴിഞ്ഞാൽ ഭാഷകാരൻ എല്ലായിടത്തും ശ്രുതിയും സ്മൃതിയും പുരാണം വെറും കഥകളിലേക്ക് പോവുകയാണ്. എന്താണ് ഇവിടുത്തെ ചോദ്യം? നരകം മുഴുവൻ യമന്റെ അധീനത്തിലാണെന്ന് പറഞ്ഞാൽ ശരിയില്ലെന്നാണ്. പിന്നെന്താ അവിടെ ചിത്രഗുപ്തനെ പോലെയുള്ള വേറെ വേറെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ തലവന്മാർ വേറെയുണ്ട്. അപ്പൊ എല്ലാം യമന്റെ അധീനത്തിൽ നിന്ന് എങ്ങനെ പറയും? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പോലെ നിന്ന് വിരുദ്ധമിതം. പുരാണത്തിൽ വിരോധമുണ്ടെന്നാണ്. യമായത്ത യാതനാഹ യമനധീനമായ യാതനകളാണ് പാപകർമാണ. പാപം ചെയ്തവർ അനുഭവം തീരി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് കർമാണ എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? കർമാണ അനുഭവം തീ കർമ്മശബ്ദം പുല്ലിംഗോ നമസ്കലിംഗോ? അതേ തന്നെ. അതെങ്ങനെ വന്നു? അതെങ്ങനെ വരും? കർമ്മകർമ്മണി കർമ്മശബ്ദം നമസ്കാരമാണ്. ഇവിടെ കർമ്മകർമ്മ എങ്ങനെ വരും? അതെങ്ങനെ വരും? കർമ്മകർമ്മണി കർമാണിന്നേ വരാൻ പാടും. എങ്ങനെ? പാപം കർമ്മ യസ്യ സഹ പുല്ലിംഗത്തിൽ. അപ്പൊ ഇത് പുല്ലിംഗമാകും. കർമ്മശബ്ദ സമാസത്തിൽ പുല്ലിംഗമായിട്ടാണ് കർമ്മ കർമാണു അനുഭവന്തി എന്നങ്ങനെ പറയാൻ പറ്റും. യാവതാ തേഷു രൗരവാദിഷു വന്യ ചിത്രഗുപ്താതയോ നാന അധിഷ്ഠാതാര സ്മരിയന്തേ. അവിടെ നരകത്തിൽ ചിത്രഗുപ്താദികളുണ്ടല്ലോ എന്നാണ്. ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി? ഇപ്പോ ചിത്രഗുപ്തന്റെ അടുത്തെത്തി. ചിത്രഗുപ്തൻ എന്ന് പറയുന്നാൽ അവിടെ ഒരു നോട്ട് ബുക്കുമായിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെല്ലാം അവിടെ എഴുതിക്കൊണ്ടേയിരിക്കും. അവസാനം അവിടെ ചെല്ലുമ്പോൾ ആ പുസ്തകം തുറന്നു നോക്കിയിട്ട് അതനുസരിച്ച് ശിക്ഷ തരുന്ന ആളാണ്. ഇത് എല്ലാവരും കുട്ടിക്കാലത്തെ കേട്ടിട്ടുള്ളതാണ്. ആ കഥ തന്നെയാണ് ഭാഷകാരനും പ്രമാണം. ചിത്രഗുപ്തൻ അവിടെ ഉണ്ടല്ലോ. പിന്നെ യമന്റെ അധീനം എന്ന് അങ്ങനെ പറയും. പിന്നെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിത്രഗുപ്തന് പണിയില്ല അതുപോലെ തന്നെ. അതാണ് രൗരവാദിഷ് വന്യേ ചിത്രഗുപ്താദേഹ നാന അധിഷ്ഠാതര സ്മരിയന്തേ നേത്യാഹ. അത് ശരിയല്ല. തത്രാപിച്ച തദ് വ്യാപാരാ അവിരോധ തേഷോപി സപ്തസു നരകേഷു തസ്യേവ യമസ്യ അധിഷ്ഠാതൃത്വ വ്യാപാര അഭികുമാ അവിരോധ. പറയുന്നു ഈ ഏഴ് നരകമോ അതിൽ കൂടുതലോ ഒമ്പതോ പതിനൊന്നോ എത്ര ആയിക്കോട്ടെ, വേറെയും നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം ചീഫ് ആരാണ്? യമൻ. ബാക്കിയുള്ളവരെല്ലാം ഗവർണർമാരുടെ സ്ഥാനമേ ഉള്ളൂ. അതാണ് തേഷു സപ്തസു നരകേഷു തസ്യവ യമസ്യ അധിഷ്ഠാതൃത്വ. യമനാണ് അതിന്റെ അധിഷ്ഠാതാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ, ഏറ്റവും മേളിയിരിക്കുന്ന ആള്. അധിഷ്ഠാതൃത്വ വ്യാപാര അഭിഗമാ, അധിഷ്ഠാതൃത്വ വ്യാപാരം സർവോപരിയായി നിന്ന് പ്രവർത്തിക്കുന്നവൻ യമനാണ്. അവിരോധം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ചിത്രഗുപ്തനും അവിടെ ഇരുന്നോട്ടെ. യമപ്രയുക്തായ ബഹി തേ ചിത്രഗുപ്താദയോ അധിഷ്ഠാതാരത സ്മരന്തി. യമന അധീനമായിട്ടാണ്, യമപ്രേരിതനായിട്ടാണ് ചിത്രഗുപ്തനും മറ്റും ഓരോ സ്ഥാനത്തിരുന്ന് അവരവരുടെ ജോലി ചെയ്യുന്നത് എന്നാണ്. അപ്പോ ഭാഷ്യകാരന്റെ അദ്വൈതത്തിൽ യമനും ചിത്രഗുപ്തനും നരവും ബ്രഹ്മവും എല്ലാം ഉണ്ട്. പുണ്യവും പാപവുമുണ്ട്, സ്വർഗവുമുണ്ട്, നരകവുമുണ്ട്. അത് ഇതെല്ലാം ഇല്ല എന്ന് പറഞ്ഞ ആളല്ല ഭാഷ്യകാരൻ, മറിച്ചോ ഇതൊന്നും പരമാർത്ഥമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല എന്ന് പറയുന്നതും പരമാർത്ഥമല്ല എന്ന് പറയുന്നതും ഒന്നല്ല രണ്ടാണ്. അതുകൊണ്ട് അദ്വൈതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്തവരാണ് പറയുന്നത് സ്വർഗവും നരവും എല്ലാം ഇവിടെ തന്നെ വേറെ ഇല്ല എന്ന് പറയുന്നു. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് വേറെ ഉണ്ട് സ്വർഗവും നരവും ഒക്കെ, പോകാതെ സൂക്ഷിക്കണം.